നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിച്ചാല്. ഇതിനെ ഇവിടെ എല്ലാവരും പറയുന്നത് സർവമത പ്രാർത്ഥനയാണ്. ഇത് സർവമത പ്രാർത്ഥനയാകത്തില്ല, കാരണം ഇസ്ലാമിന്റെ സിദ്ധാന്തം അനുസരിച്ച് എന്താണ്, ഈശ്വരൻ സൃഷ്ടിയല്ല, സൃഷ്ടിജാലവുമല്ല. നീയല്ലോ സൃഷ്ടാവും, അത്രമാത്രമേ അവർക്ക് സ്വീകരിക്കാൻ പറ്റൂ. ഇന്നെങ്ങനെ സർവമത പ്രാർത്ഥനയാകും? നമ്മള് വേറെ ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ മതി, സർവമത പ്രാർത്ഥന മതങ്ങൾ അംഗീകരിക്കണ്ടേ? ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ആ പ്രാർത്ഥന തെറ്റാണ്. എന്തുകൊണ്ട്? നീയല്ലോ സൃഷ്ടി എന്നൊരിക്കലും ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. സ്രഷ്ടാവാണെന്നേ പ്രാർത്ഥിക്കും. അവൻ അല്ലാഹു എന്ന് പറയുന്നതിന് അവര് മലയാളത്തിൽ എന്താ അർത്ഥം പറയുന്നു? സാറിന് പച്ച മലയാളത്തിൽ എന്താ പറയുന്നു? മുസ്ലിം കേട്ടിട്ടില്ല, പടച്ചോൻ എന്നെ പറയുന്നു, കേട്ടിട്ടുണ്ട്? പടച്ചവൻ, സൃഷ്ടിച്ചവനെന്നാണ്, മനസ്സിലായ? പടച്ചവൻ എന്ന് വെച്ചാൽ സൃഷ്ടിച്ചവൻ, സൃഷ്ടികർത്താവ്, ലോകത്തെയൊക്കെ സൃഷ്ടിച്ചത് അണല്ലാഹു. നിങ്ങളെല്ലാ മതം പഠിക്കണമെന്നും പറഞ്ഞു എന്താണ്, എല്ലാ ദിവസവും ഖുർആൻ വായിക്കും എന്നാ അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തു. ഇനി അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമേ ഉള്ളൂ. ആ അത് തന്നെ പറയാം. അത് അത് എഴുതിയിരിക്കുന്ന മനസ്സിലാക്കിയ പിന്നെ നിങ്ങൾ പിറ്റേ ദിവസം മുതൽ അത് വായിക്കത്തില്ല ഉറപ്പായിട്ട്. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് അത് വായിക്കരുത്. അതില് ഇടയ്ക്കിടയ്ക്ക് പറയും സത്യനിഷേധികളെ എന്നുണ്ടാ, കേട്ടിട്ടുണ്ടോ? സത്യനിഷേധികളെ എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു സത്യത്തെ നിഷേധിക്കുന്നവർ. സത്യം നമ്മള് വലിയ കാര്യമായിട്ടല്ലേ വെച്ചിരിക്കുന്നത്, സത്യത്തെ നിഷേധിക്കും, നല്ല കാര്യം പറഞ്ഞു എന്നുള്ള എന്ന് നമ്മൾ ധരിക്കും. സത്യനിഷേധികളെ എന്ന് പറയുന്നതിന്റെ അറബ് പദം കാഫർ എന്നാണ്. കാഫർ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അന്യമതസ്ഥരെന്നാണ്. അന്നത്തെ അന്യമതസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനിയും. അന്നാണ് നബിയുടെ അടുത്തുണ്ടായിരുന്ന അന്യമതസ്ഥർ. അവരാണ് ഈ പറയുന്ന മുഴുവൻ സത്യനിഷേധികളെ സത്യനിഷേധിക്കുക. പിന്നെ വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാർ, ഖുറൈശികൾ. നബിയുടെ തന്നെ ഗോത്രം നബി അംഗീകരിക്കാത്ത ഇവരെയൊക്കെയാണ് സത്യനിഷേധികളെന്ന് പറയുന്നത്. അതായത് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഈ ഖുർആൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പം പരിഭാഷപ്പെടുത്തിയവർക്ക് മനസ്സിലായത് മലയാളികൾ എല്ലാവരും വായിക്കും. അപ്പൊ അന്യമതസ്ഥരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനെ കുറിച്ചൊരു മോശമായ അഭിപ്രായം വരും. അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്തു പറഞ്ഞു, സത്യനിഷേധികൾ. സത്യനിഷേധികളെന്ന് പറയുന്നതിനൊരു ശരിയുണ്ട്. ശരി എന്താണോ, അവിടെ ഖുർആനിൽ പറയുന്നത് ഒന്ന്, ഈ ഖുർആൻ എന്ന് പറയുന്ന വാക്യങ്ങൾ അതിനവർ ആയത്തുകളെന്നാ പറയും. ഈ ആയത്തുകളെല്ലാം അല്ലാഹു പറഞ്ഞതാണ്. ഇത് ജബ്രീല് വന്ന്, ജബ്രീൽ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇടയ്ക്ക്, അയാൾ വന്നു പറഞ്ഞോ അല്ലാഹു വെളിപ്പെടുത്തി. ചുരുക്കത്തിൽ എങ്ങനെയായാലും അല്ലാഹു നബിക്ക് വെളിപ്പെടുത്തിയതാണ്. അത് അല്ലാഹുവിന്റെ നേരിട്ടുള്ള വചനങ്ങളാണ്. അല്ലാഹു നേരിട്ട് ആർക്ക് വെളിപ്പെടുത്തി? നബിക്ക്. അപ്പൊ നബി എന്ന് പറയുന്നതാണ് പ്രവാചകൻ, അല്ലാഹുവിന്റെ റസൂൽ, പ്രവാചകനാണ് നബി. അപ്പൊ ഇത് അല്ലാഹു പുറത്തിറങ്ങി പറഞ്ഞപ്പോ അന്നുള്ള ചുറ്റുമുള്ളവരത് അംഗീകരിച്ചില്ല. മറ്റുള്ളവർ. അതായത് അല്ലാഹു എന്ന് പറയുന്ന ഒരു ദൈവമേ ഉള്ളൂ, അല്ലാഹു വെളിപ്പെടുത്തിയതാണ് ഈ നബി പറയുന്ന ഖുർആൻ. നബി അന്തിമ പ്രവാചകനാണ്, ഇനിയൊരു പ്രവാചകം വരത്തില്ല, ഇനി ഒരാൾക്ക് ഇത് അല്ലാഹു വെളിപ്പെടുത്തത്തൂല്ല, ഇനി ആരും പറയത്തുമില്ല. അല്ലാഹുവിന്റെ അന്തിമ പ്രവാചകനായി നബിയെ അംഗീകരിക്കണം. നബി ആവശ്യപ്പെട്ടാണ് അല്ലാഹുവിനെ ഏക ദൈവമായി അംഗീകരിക്കണം. അല്ലാഹു എന്ന് പറയുന്ന ദൈവമൊക്കെ മുമ്പും ഉണ്ടായിരുന്നു, നബിക്ക് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ നബി പറഞ്ഞു അല്ലാഹു എന്ന് പറയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, മറ്റു പല ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു അത് ശരി. പിന്നെ ഈ നബി പറയുന്ന കാര്യങ്ങൾ എല്ലാം അല്ലാഹു വെളിപ്പെടുത്തിയതാണ്. ഇതാദ്യം നബി പറഞ്ഞപ്പോൾ മറ്റുള്ളവരൊന്നും ഇത് അംഗീകരിച്ചില്ല. ഈ അംഗീകരിക്കാത്തതുകൊണ്ടാണ് അവരെ പറഞ്ഞത് എന്താണ്, ഇത് സത്യമാണ്, ഇത് നിഷേധിക്കുന്നവരാണ് എന്ത് സത്യം നിഷേധിക്കും. മനസ്സിലായോ? അപ്പോൾ നബി പറയുന്നത് അംഗീകരിക്കണം. എന്തുകൊണ്ടത്? നബി വിശ്വസ്തനാണ്, നബി കള്ളം പറയത്തില്ല. നബി ഒരിക്കലും കള്ളം പറയുന്ന ആള് നബി പറയുന്ന വിശ്വസിക്കുന്നതാണ് അവര്. പക്ഷെ ഇത് ആരും അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഈ ഖുർആൻ എപ്പോഴും ഇത് ആവർത്തിച്ച് പറയുന്ന സത്യനിഷേധികളെ സത്യനിഷേധികളെ എന്ന് ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്, ഇത് മറ്റുള്ളവർ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൽ പ്രധാനമായി സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്, ഒന്ന് അല്ലാഹുവിന് ആരാധിക്കുക, മറ്റൊന്ന് നിർബന്ധമായിട്ടുള്ളത് മറ്റൊരു ദൈവത്തെയും ആരാധിക്കാൻ പാടില്ല. അപ്പോൾ ഇസ്ലാം മതം അനുസരിച്ച് ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ് എന്ത്, മറ്റ് ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കുക. രാമനെന്നോ കൃഷ്ണനെന്നോ ക്രിസ്തുവെന്നോ എന്തെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. പിന്നെ വിഗ്രഹം വെച്ച് ആരാധിക്കാൻ പാടില്ല. വിഗ്രഹ ആരാധന കടുത്ത പാപമാണ്. ഇതിനൊക്കെ ഇസ്ലാം മതത്തിൽ പറയുന്ന ശിർക്ക് എന്നാണ്. ശിർക്ക്, ശിർക്ക് എന്ന് വെച്ചാൽ പാപങ്ങളാണ്. ഈ ശിർക്കുകൾ, ഈ പാപങ്ങളുടെ ഫലം എന്ന് പറയുന്ന നരകമാണ്. ആരെങ്കിലും അല്ലാഹു അല്ലാതെ ഒരു ദൈവത്തെ ആരാധിക്കുന്നു, നബി അല്ലാതെ ഒരു പ്രവാചകൻ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരാളെ സ്വീകരിക്കുകയോ, ഇനി വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവര് ഉറപ്പായിട്ടും നരകത്തിൽ പോകും. അവരെ ശിക്ഷിക്കും. ആര് ശിക്ഷിക്കും? അല്ലാഹു. എപ്പോ? അന്തിമവിധി. മരിച്ചതിന് ശേഷം അവസാനം ഒരു വിധി നടക്കും എല്ലാവരെയും ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നരകത്തിൽ കൊണ്ടിടും. ഇതാണ് ഏറെ പറയുന്ന മുഖ്യമായ ഖുർആന്റെ സിദ്ധാന്തം. ഇതാണ് ഇതാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ ഇരുന്ന് വായിച്ച് പറയുന്നത് ഞങ്ങളെല്ലാം നരകത്തിൽ പോകും, ഞങ്ങളെല്ലാം നരകത്തിൽ പോകുമെന്ന് സ്ഥിരം പറയുന്നുണ്ട്. ഇതെന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് വിളിക്കണം? നിങ്ങൾ പറയുന്നതെല്ലാം ചെറുക്കാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ചെറുക്കാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനയും വിശ്വാസവും പ്രതിമ വെച്ച് പൂജിക്കാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാ ഖുർആൻ വായിക്കും? അത് നിഷേധിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതാരാ ഇവിടെ ഏർപ്പാട് ചെയ്തത്? ഇതാരാണ്? പണ്ടെന്ന് വെച്ചാ എന്ത്, അനാദി ആണ്? സർവോദ സാരമേകാന്ന് പറഞ്ഞ എല്ലാ ദിവസവും നരകത്തിൽ പോകും നരകത്തിൽ പോകും എന്ന് പറഞ്ഞോണ്ടിരിക്കുകയുണ്ട്. ഈ നിങ്ങൾ വായിക്കുന്നത് സർവോദ സാരോ ഏകോ എന്ന് പറയുന്ന തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി പറയുന്നത് വിഗ്രഹത്തെ വെച്ച് പൂജിക്കരുത്, പൂജിച്ചാൽ നരകത്തിൽ പോകുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നു? അവൻ പിന്നെ ഈ വായിക്കുന്നതും നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് എന്താ ബന്ധം? ഇതിലെങ്ങനെ സർവമത സാരം വരും? ഇതാരാ ഏർപ്പാട് ചെയ്തത്? അനാദി പഴയ കാലത്തിലുണ്ട്. ഏത് കാലം മുതലുണ്ടായി? നിങ്ങൾ വന്നാണ് പഴയ കാലം, നിങ്ങൾ ജനിച്ചിട്ട് തന്നെ പഴയ കാലമായില്ലല്ലേ. അതായത് ഈ ഖുർആൻ എന്ന് പറയുന്നത് മലയാളത്തിൽ വരുന്നത് 1963 അഹമ്മദ് മൗലവി ആണ് ആദ്യം മലയാളത്തിൽ പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഈ മലയാളികൾക്കൊന്നും ഖുർആൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും 63 മുമ്പ് ഇവിടെ ഇത് വായിച്ചിട്ടില്ല. ഉണ്ടാ കുറച്ച് സാമാന്യ ബുദ്ധി വേണം. 63 ശേഷം ആരോ ഏർപ്പെടുത്തിയ ഒരു പരിപാടിയായി. അതിനു മുമ്പ് മലയാളത്തിൽ ഖുർആൻ ഇല്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. പിന്നെ 63 ശേഷം ഇതെന്തിനു ഏർപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇത് പൊളിറ്റിക്സ്. ഇതിന് ആരെയൊക്കെ എന്തൊക്കെ ബോധ്യപ്പെടുത്തും, ഇതെന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്നും ഇതൊന്നും മനസ്സിലാക്കാം. നിങ്ങൾ ചെയ്യുന്നതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ എന്നും വായിക്കുന്നതിന് അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ലെന്നാ പറയുന്നത്. നിങ്ങൾ അല്ലാഹു തന്നെയാണോ എന്നും പ്രാർത്ഥിക്കുന്നു? പിന്നെ പിന്നെ ഇത് വായിക്കുന്നില്ലെന്താ കഴമ്പുള്ളത്? പഠിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് വായിക്കണം, പഠിക്കണം, ഇതെന്നാണെന്ന് മനസ്സിലാക്കിയാൽ മാറ്റി വയ്ക്കണം. പിന്നെ എന്നും പഠിക്കാൻ എന്താ ഉള്ളത് ഇതിനകത്ത്? എല്ലാ ദിവസവും പഠിക്കാൻ അതിനകത്ത് എന്താ ഉള്ളത്? പഠിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഗുരു പറഞ്ഞിട്ടുണ്ട് ഇത് പഠിക്കണമെന്ന്. പഠിച്ചപ്പോ ഇതാണ് മനസ്സിലാക്കുന്നത്, മനസ്സിലായോ? ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ അതൊരു മയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാരണം ഇപ്പൊ അന്യമതസ്ഥർ അല്ലെങ്കിൽ വിഗ്രഹാരാധകർ എന്നൊക്കെ പറയുന്നതിന്റെ സ്ഥാനത്ത് സത്യനിഷേധികളെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിക്കുന്നത് നല്ല കാര്യം പറയണത് അസത്യം പറയുന്നവരെന്നോ എന്നാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നരകത്തിൽ പോകുമെന്ന് പറയുന്ന നിങ്ങളെ നരകത്തിൽ പോകുമെന്ന് പറയുന്നു. അപ്പൊ ഖുർആൻ നിങ്ങളെ അനുസരിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നടത്തുന്ന എല്ലാ പരിപാടിയും അവസാനിപ്പിക്കണം. പ്രാർത്ഥന, ഈ വിഗ്രഹാരാധന ആദ്യം എല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? പോയി കട്ട് ചെയ്യണം. ബോധമില്ലാത്ത മനുഷ്യരും തന്നെ എന്ത് പറയുന്നു? ഇത് ഈ ഗ്രന്ഥത്തെ ഇത് ഇതൊക്കെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ എന്തോ ആൾക്കാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് അല്ല. ഇതിനകത്തൊന്നും യാതൊരു ആത്മാർത്ഥതയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാർക്കെങ്കിലും ഇത് വൈകുന്നേരം കഞ്ഞി കിട്ടാൻ വേണ്ടിയില്ല അവിടെ ഇരുന്ന് വായിക്കുന്നത്, അല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ ഉടനെ മണി കടിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മലയാളം പരിഭാഷയിലും കാണും. അന്യമതസ്ഥരോട് പരുഷമായി പെരുമാറണം, മനസ്സിലായി? അന്യമതസ്ഥരോട് ജിഹാദ് നടത്തണം. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അർത്ഥം, അതാണ് ഇതാണ്. പക്ഷെ ഈ ഖുർആന് വ്യാഖ്യാനങ്ങളുണ്ട്, അതിന് തസ്വീർ എന്നാ പറയുന്നത്, നമ്മൾ ഭാഷയിൽ നിന്നൊക്കെ പറയുന്നത്. ആധികാരികമായ പണ്ഡിതന്മാർ അത് ഖുർആനിൽ രണ്ട് വിഭാഗക്കാരാണുള്ളത്, സുന്നികളും ഷിയാക്കളും. അതിൽ 85% സുന്നികളാണ്, 15% ഷിയാക്കളും. അലി എന്ന് പറയുന്ന മുഹമ്മദിന്റെ സണ്ണല്ല, അയാളുടെ അനുയായികളെയാണ് ഷിയാക്കളെന്ന് പറയുന്നത്. ഈ മുഹമ്മദിന്റെ അമ്മാവനുണ്ട് ഉമർ, അങ്ങയുടെ അനിയാളാണ് സുന്നികളെന്ന് പറയുന്നത്. ഈ സുന്നികളാണ് മെജോറിറ്റി, അവര് ആണ് അവരെല്ലാം അംഗീകരിച്ച തസ്വീറുകളും വ്യാഖ്യാനങ്ങളും. ഈ വ്യാഖ്യാനങ്ങളിൽ ജിഹാദിന് അർത്ഥം പറഞ്ഞിരിക്കുന്ന വാള് കൊണ്ട് ജിഹാദ് നടത്തണമെന്നാണ്. വാള കൊണ്ട് ജോത നടത്തുന്നതെന്ന്. അത് ആധികാരികമായ വ്യാഖ്യാനങ്ങളാണ്. പിന്നെ ഈ പറയുന്നത് പരുഷമായി പെരുമാറുക എന്ന് പറയുന്നിടത്ത് വ്യക്തമായി യുദ്ധം വരെ ചെയ്യണം അന്യമതസ്ഥരോട്. അതായത് വളരെ വ്യക്തമായി പറയുന്നു അന്യമതസ്ഥർ നിങ്ങൾക്ക് കീഴടങ്ങി നിങ്ങൾക്ക് കപ്പം തരുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ്. കപ്പം തന്നു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ കരം, അത് തന്നു കഴിഞ്ഞാൽ വെറുതെ ഇതൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. തസ്വീർ ഈ വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഇനി വേറൊരു ഭാഗമുണ്ട് നബിചര്യ എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളിവിടെ പ്രസിദ്ധീകരിക്കാറില്ലേ ഗുരുവചനങ്ങൾ സംഭാഷണങ്ങൾ, ഇതുപോലെ നബി അന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും അൽബുഖാരി ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഇത് പിൽക്കാലത്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ പരിശോധിച്ചു കഴിഞ്ഞിട്ട് അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് അങ്ങനെ ഒരു സ്ക്രൂട്ടണി നടത്തി. ശരി സഹീഹ് എന്ന് പറയും, സഹീഹായിട്ടുള്ള നബിയുടെ വചനങ്ങളും പ്രവൃത്തികളും എല്ലാം ക്രോഡീകരിച്ച് അത് തന്നെ വളരെയധികം ഉണ്ട്. എന്ന് വെച്ചാൽ ഇസ്ലാമിക പണ്ഡിതന്മാര് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഖുർആൻ എന്ന ഓരോ ആയത്തുകളും ഓരോ സന്ദർഭത്തിലാണത് ഇറക്കുന്നത് മേളയിൽ നിന്ന് താഴോട്ട്. എന്നുവെച്ചാൽ നബി പറയുന്ന ഓരോരോ സന്ദർഭം വരുമ്പോഴാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ ഇത് ഈ ആയത്ത് വരികയും എന്നുവെച്ചാൽ ഈ വാക്യങ്ങൾ വരികയും നബി ഇതിന് വിശദീകരണങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഈ ആയത്തേക്ക് പ്രായോഗികമായി ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നും പറയും. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു മറ്റുള്ളവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ഹസീദുകൾ എന്നുള്ളത്. ഹദീസ് ഹദീസ് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷയാണ് അറബ്, അറബാണ് ഹദീസ്. ഇതും ഇസ്ലാമിക പഠനത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഭാഗമാണ്. നിങ്ങളിപ്പം ബ്രഹ്മസൂത്രം പഠിച്ച ഭാഷയും വേണം എന്ന് പറയും പോലെ ഇല്ലാതെ മനസ്സിലാകത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ആയത്തുകളെല്ലാം ഏത് സമയത്താണ് ഇറക്കിയത്, അതിന്റെ ശരിയായ അർത്ഥം എന്താണോ അതെല്ലാം മനസ്സിലാകും. അതിൽ പിന്നെ ഒരുപാട് പേര് നബി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിൽക്കാലത്ത് പണ്ഡിതന്മാരെന്ത് ചെയ്തത് അത് സഹീഹായ ഹദീസ് ഏതാണെന്ന് അവർ പരിശോധിച്ച് അത് എല്ലാം പ്രത്യേകം പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഒരുപാടുണ്ട്, വളരെയധികം ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഈ സന്ദർഭങ്ങളും അവിടെ പറഞ്ഞ കാര്യം നബി പറഞ്ഞതായിട്ട് പറയുന്ന ഭാഗങ്ങളും ഈ പിന്നെ ഈ തസ്വീറുകളും ഹദീസുകളും തസ്വീറുകളും ഇതല്ലാതെയും വേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഓരോരോ പണ്ഡിതന്മാര് എന്താണ് മത്തല അങ്ങനെ എന്തോ പറഞ്ഞ് വേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഇത്രയും വെച്ച് തന്നെ ഇത്രയും വേണം കുറഞ്ഞത്. ഒരാൾക്ക് ഖുർആൻ പഠിക്കണമെങ്കിൽ ഇത് രണ്ടും വേണം, തസ്വീറും വേണം ഹദീസും വേണം. എല്ലാ ഖുർആൻ പഠിക്കാൻ പറ്റില്ല. ഈ പരിഭാഷപ്പെടുത്തുന്നവരെല്ലാം ഇത് നോക്കിയിട്ടാണ് പരിഭാഷപ്പെടുത്തുന്നത്. മലയാളത്തിലും തസ്വീറുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഖുർആന്റെ പരിഭാഷയും വ്യാഖ്യാനും ഇറങ്ങി. അപ്പൊ അവിടെയെല്ലാം അവർ ഇതിൽ വളരെ തീവ്രമായ നിലപാടുകൾ തന്നെ പറയും. ഒരു മുസ്ലിം അമുസ്ലിമിനോട്, മുസ്ലിം മത വിശ്വാസി അല്ലാത്തവനോട് സൗഹൃദം പാടില്ല എന്ന് വ്യക്തമായി പറയുന്നു. എന്നോട് പരുഷമായി പെരുമാറണം എന്നുള്ളതല്ല, സൗഹൃദം പാടില്ല. എന്തിന്? അമുസ്ലിങ്ങളെ നോക്കി ചിരിക്കരുത് എന്ന് പറയുന്നു. നിങ്ങൾ റോഡിൽ പോകുമ്പം ഒരു യഥാർത്ഥ ഇസ്ലാമിനെ കണ്ടൊന്ന് ചിരിച്ചാൽ ചിലപ്പോൾ അയാൾ ചിരിച്ചില്ലെന്ന് വരും. അത് നിങ്ങൾക്ക് പ്രയാസമൊന്നും തോന്നരുത്, കാരണം അത് അവരുടെ മതഗ്രന്ഥത്തെ എഴുതി വെച്ചിരിക്കുന്ന സലാം വിഷ് ചെയ്യുക, അമുസ്ലിങ്ങളെ വിഷ് ചെയ്യരുത്. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ വളരെ ശക്തമായ വിമർശനം വന്നപ്പോൾ പലരും ഇതിലൊക്കെ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, നല്ല കാര്യം. അപ്പൊ ഈ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊന്നുമല്ല, അതിലെല്ലാം വളരെ കടുത്ത വർഗീയമായ നിലപാടുകളാവുള്ളത്. അപ്പൊ ചോദിക്കും, പിന്നെ ഈ മുസ്ലിം മതസ്ഥര് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന മുസ്ലിം മതവിശ്വാസികൾ അവര് സമാധാനമായിട്ടുള്ള ആണല്ലോ ജീവിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവരിതൊന്നും വായിക്കാറില്ല, പഠിക്കാറില്ല. ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ മുസ്ലിം, അവനാണ് തീവ്രവാദിയാകൻ. ഇതൊക്കെ ശരിയായ രീതിയിൽ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കാരണം ഇപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളായിരിക്കുന്നു, അങ്ങനെ ജന്മം കൊണ്ട് അച്ഛനും അമ്മയും ഹിന്ദുവായി, മക്കളായി ജനിച്ചപ്പോൾ ഹിന്ദുവായി, അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിൽ ഹിന്ദു തന്നെ, സർട്ടിഫിക്കറ്റിൽ എഴുതി വയ്ക്കും ഹിന്ദു. ഇതുപോലെ ഇതില് കൂടുതലൊന്നും പഠനമൊന്നും നടത്താതെ അവരുടെ കേവലമായ മതാചാരങ്ങളും വിശ്വാസങ്ങളും, കേവലം ഒരു വിശ്വാസമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നല്ല മുസ്ലിം. അവരെന്തെങ്കിലും തൊഴിൽ ചെയ്തോ പൈസ ഉണ്ടാക്കിയോ അവർ ജീവിക്കും. അവരെ സംബന്ധിച്ച് ഈ മതത്തിന്റെ കൂടുതൽ പഠനങ്ങളില്ലാത്തതുകൊണ്ട് അവർ സമാധാനമായിട്ട് ജീവിക്കും. പക്ഷെ ആരാണോ ഇത് പഠിക്കുന്നത് ശരിക്കും, അതാണ് ഈ ISIS-ഉം താലിബാനും അതിന്റെ ഒരു അനുകരണമായിട്ടാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടും SDPI ഇങ്ങനെയുള്ള തീവ്ര നിലപാടുകളുള്ളവർ വരുന്നത്. അത് പഠിച്ചിട്ടാണ് ഇപ്പൊ തന്നെ ഒരു സംഭവം ഉണ്ടായത്. എന്താണ് അതിന്? നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊരു വലിയ പങ്കുണ്ട്. ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ സഖാവ് പിണറായി വിജയന്റെ മകളെ ഒരു മുസ്ലിം വിവാഹം കഴിച്ചു. അവർ തമ്മിൽ നേരത്തെ അടുപ്പത്തിലായിരുന്നു, അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് പ്രശ്നം തീർന്നു. അത് രണ്ടുപേരുടെ വ്യക്തിപരമായ കാര്യമാണ്, രണ്ടു പേരോളം ഇഷ്ടപ്പെട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടന്നപ്പം അവിടെ അതിന്റെ ഒരു വലിയ നേതാവ് പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? അത് വിവാഹമല്ല, അവൻ മുഹമ്മദ് റിയാസ് ചെയ്ത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞു. അതിന് വിവാഹമൊന്നും കണക്കാക്കാൻ പറ്റില്ല, വ്യഭിചാരമാണ്. ഇവരുടെ രാഷ്ട്രീയക്കാരുടെ മതത്തിന്റെയും ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇന്നെന്ത് നടക്കുന്നു എന്നുള്ളത്, പൊളിറ്റിക്സ് എങ്ങനെ പോകുന്നു. ഉടനെ രാഷ്ട്രീയക്കാരെല്ലാം ചാടി വീണു, എല്ലാരും കൂടെ ചാടി വീണു. അയാൾ പറഞ്ഞ തെറ്റാണ് എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞു, DYFI-ക്കാർ പറഞ്ഞു, യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല എന്ന് വെച്ചാൽ മലയാളികൾ പ്രബുദ്ധരല്ലേ, സാംസ്കാരിക നായകന്മാരെല്ലാം പറഞ്ഞത് പറഞ്ഞു ഭയങ്കര തെറ്റാപ്പി, അങ്ങനെ പറയാൻ പാടില്ല. അതിന് റഹീം പറഞ്ഞത് RSS-ന്റെ ആശയമാണ് പറഞ്ഞത്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് വരെ പറഞ്ഞു. ശരി, ഈ പറഞ്ഞ തെറ്റാണോ ശരിയാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? അയാൾ പറഞ്ഞത് അയാളുടെ വിശ്വാസം അനുസരിച്ച്, അയാളുടെ മതവിശ്വാസം അനുസരിച്ച് അയാൾ പറഞ്ഞത് ശരിയാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ആ കാര്യം ഈ ഒരു രാഷ്ട്രീയക്കാരും പറയത്തില്ല. ഇതാണ് ഇവിടുത്തെ കാപട്യം, ഇതാണ് ഇവിടുത്തെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇതാണ് മനസ്സിലായത്, രാഷ്ട്രീയ കാപട്യം എന്ന് പറയുന്ന ഇതാണ്. അത് DYFI-ക്കാരും പറയില്ല, എന്താണോ യൂത്ത് കോൺഗ്രസ്സുകാരും പറയത്തില്ല. ചിലപ്പോൾ RSS-കാർ ദേഷ്യമുള്ളതുകൊണ്ട്, അവർക്ക് മതവിദ്വേഷം ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ പറഞ്ഞെന്നേ, വേറെ ആരും പറയത്തില്ല. അയാൾ പറഞ്ഞത് ശരിയാണ്, കാരണം അയാളെ മതം അയാളെ പഠിപ്പിച്ച അങ്ങനെയാണ്. അതായത് ഈ പറയുന്ന സാധനത്തിൽ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു മുസ്ലിം ഒരു അസ്ലിം ആ മുസ്ലിമായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവളെ മതപരിവർത്തനം നടത്തണം. മതപരിവർത്തനം നടത്തി മുസ്ലിം ആകാത്തിടത്തോളം കാലം അവൻ ചെയ്യുന്ന വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന് മരണശിക്ഷ വരെ നബി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? കല്ലെറിഞ്ഞിട്ടുണ്ട്, ചാട്ടവാറടി കൊടുത്തിട്ടുണ്ട്. ഹദീസുകളിൽ പറയുന്നത് മരണശിക്ഷ വരെ വിധിച്ചിട്ടുണ്ടെന്നാണ് വ്യഭിചാരത്തിൽ. ഖുറാനി അത് പറയുന്നില്ല, ഹദീസുകളിൽ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും കടുത്തൊരു കുറ്റമാണ് ഈ പയ്യൻ ചെയ്ത്. എന്തുകൊണ്ട്? അവൻ ഈ പെണ്ണിനെ മതപരിവർത്തനം ചെയ്ത് മുസ്ലിമാക്കിയിരുന്നു. ഇത് മതമനുസരിച്ച് പറഞ്ഞാണ്. പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ഇത് പറഞ്ഞോ? അത് അയാളുടെ കുഴപ്പമല്ല, ആ മതത്തിന്റെ കുഴപ്പമാണ്, അവരുടെ മതഗ്രന്ഥത്തിന്റെ കുഴപ്പമാണ്, അവരെ പഠിപ്പിച്ചതിന്റെ കുഴപ്പമാണെന്ന് ഒരു രാഷ്ട്രീയക്കാരനും പറയും. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് മൊത്തം അത്ര അങ്ങനെയാണ് എല്ലാ കാര്യവും. പൊളിറ്റിക്സിൽ ഒരിക്കലും എന്നിട്ടാണ് സാമ്യ രീതി കൊണ്ട് തലവെച്ചു കൊടുക്കുന്നത്. കൊള്ളാമെന്നുള്ള ഏത് പൊളിറ്റിക്സ് ഉണ്ട്? കൊള്ളാമെന്നുള്ള ഏത് പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഒന്ന് പറയാം. എല്ലാവരും അവസരവാദമാണ്. വേണമെങ്കിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. പറയണോ? അടുത്ത കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ. പൊളിറ്റിക്സ് കേൾക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിലെ വിശ്വപൗരന്മാരാണ് മലയാളികളുടെ വിശ്വപൗരൻ കേട്ടിട്ടില്ലേ? ഇപ്പൊ മലയാളികൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിശ്വപൗരം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ എം പി ആരാണ്? കെ ശശി തരൂർ. ശശി തരൂര് കോൺഗ്രസ്സുകാർ. അങ്ങനെ കെ റൈ എന്ന് പറയുന്ന പരിപാടി ഒന്ന് അനുകൂലിച്ച് എന്തോ സംസാരിച്ചു. പുള്ളി എന്ന് പറയുന്നത് വലിയൊരു നയതന്ത്രജ്ഞനാണ്. അണ്ടർ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. വലിയ വിദ്യാസമ്പന്നനാണ്. ലോക രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ പരിചയമുള്ള ആളാണ്. ഒരുപാട് കഴിവുകളുള്ള ആളാണ്. ഇതാണ്, എല്ലാം ശരിയാണ്. ഇവിടെ വന്നിട്ട് പുള്ളി എന്ത് ചെയ്തു? ഇവിടുത്തെ പൊളിറ്റിക്സിൽ പെട്ടു, കോൺഗ്രസിൽ വന്നു. അപ്പൊ ഇങ്ങനൊരു ഒരു അഭിപ്രായം പറഞ്ഞു, കെ ആർ ഇത് നല്ലതാണ്, കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചാടി വീണില്ലേ, അത് നമ്മുടെ രാഷ്ട്രീയമല്ല. നമ്മുടെ രാഷ്ട്രീയം അല്ല, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഇത്രയും വിദ്യാസമ്പന്നനായ ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി നിന്നു കഴിഞ്ഞാൽ അയാൾക്ക് ശരിയെന്ന് തോന്നുന്നൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവർ പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു, ഇനി അടുത്ത ഇവിടെ എം പി ആകത്തില്ല, ഈ തവണ ഇനി ഒരു രണ്ടു വർഷം കൂടെ ഉണ്ട്, അതുകൂടെ പോട്ടെ, അത് കഴിഞ്ഞാൽ ഇയാള് മേളിലോട്ട് പോകത്തില്ല, തീർത്തും ഭീഷണിപ്പെടുത്തി. അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കും എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, അതിന്റെ കാര്യം ഞാൻ പറയാൻ വരട്ടെ. അത് ഇത് ഈ പാർട്ടിക്കകത്ത് പെട്ടവന്റെ അവസ്ഥ എന്തെന്നുള്ളതാണ്, രാഷ്ട്രീയം എങ്ങനെയെന്നുള്ളതാണ്. രാഷ്ട്രീയം എക്സ്പ്രസ് വേ എന്നുള്ളതല്ല. ഇതേപോലെ ഒരു ആശയം ഉമ്മൻചാണ്ടിയും പറഞ്ഞിട്ടുണ്ട്. മറ്റേയാളാണ് എക്സ്പ്രസ് വേ ഉണ്ടോന്നാര്? മുനേർ. അപ്പോ ഇവരെല്ലാം എന്ന് വെച്ചാൽ, ഇപ്പോ സഖാവ് ഒരു കാര്യം ചെയ്ത് അത് നേട്ടമായി കഴിഞ്ഞാൽ ഇവർ കണക്കാക്കുന്ന ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അത് നഷ്ടമാണ്. അപ്പൊ അടുത്തവണ വീണ്ടും എന്ത് ചെയ്യും? സഖാവിനെ ഇന്ന വോട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായ ലോജിക്കാണ്. അപ്പൊ രാഷ്ട്രീയത്തിൽ യാതൊരു നിറയില്ല. ഈ ജനങ്ങളൊക്കെ എന്ത് വെഡികളാണ്? നല്ലതോ ചീത്തയെന്നുള്ളതല്ല, നിലപാടുകളാണ്. ഒടുവിടെ അവസാനം അങ്ങേർക്ക് പറയേണ്ടി വന്ന് ഞാൻ നിങ്ങൾ പറയും പോലെ തന്നെ എന്റെ അഭിപ്രായം മാറ്റി പറയേണ്ടി വന്നു. ഇല്ലെങ്കിൽ തന്റെ ഇടമായി നിൽക്കണം, അതും പറ്റത്തില്ല. നിന്നാ രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടാവും. രാഷ്ട്രീയത്തിൽ നിന്നാ എന്തെങ്കിലുമൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ എന്തെയ്യണം? നിലപാടുകൾ മാറ്റിക്കൊണ്ടേ. ഇനി ഇവരെ എല്ലാവരുടെയും നിലപാടുകളെ കുറിച്ച് പറയാം. ഇനി സഖാവ്, സഖാവിന്റെ പാർട്ടിക്കാര് വടക്കേന്ത്യയിൽ മഹാരാഷ്ട്രയിൽ അങ്ങോട്ടൊരു ഇതേ പരിപാടി തന്നെ ഒരു റെയില് മോടി കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ ഇവരവിടെ പോയി സമരം ചെയ്ത് അത് പൊളിക്കാൻ ഇവരവിടെ പോയി പറഞ്ഞ എന്താണോ, ഇത് സമ്പന്നന്റെ ട്രെയിനാണ്, ഇതിന് സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനമില്ല, പിന്നെ ഇത് അവിടുത്തെ ഭൂമിയെല്ലാം നഷ്ടപ്പെടുത്തും, കൃഷിക്കാരുടെ കൃഷിഭൂമി നഷ്ടപ്പെടുത്തും, അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കെ ഇത് ഒരിക്കലും ഇവിടെ നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അവിടെ ഭയങ്കര സമരം നടത്തി. പക്ഷെ അവിടെ ഇവരെ കൂടെ എനിക്ക് ആരുമില്ല. അപ്പോ അവിടെ പോയിട്ട് ഇത് മോടി കൊണ്ടുവന്നപ്പം, മോടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, ശക്തമായിട്ട് എതിർത്ത് അവിടെ പോയത്. ഇവിടെ വന്നപ്പോഴോ അവര് തന്നെ അത് കൊണ്ടുവന്നു. അപ്പോ ഈ പാർട്ടിക്കാർക്ക് ഇവർക്ക് എന്താ തത്വദീക്ഷയുള്ളത്? ഇനി ഒരു പാർട്ടിയുടെ ഉണ്ടായാലും ബി ജെ പി, അവരൊക്കെ കാര്യം കൂടെ പറയാം, മൂന്നുപേരെയും പറയണം. ഈ ബി ജെ പി കാർ 2016 2011 ഇത് 2016 നമ്മുടെ ശ്രീധരൻ എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ ആരാധ്യനായിരുന്ന ഒരാളായിരുന്നു ശ്രീധരൻ. അദ്ദേഹത്തിന്റെ വൈഭവം ട്രെയിൻ സംഗതിയിൽ എല്ലാവരും അംഗീകരിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ പ്രായം കുടയുമ്പോൾ ബുദ്ധിക്ക് ചെറിയ എന്തോ ഒരു ഓളം എന്ന് തന്നെ ഊഹിക്കേണ്ടിയിരിക്കുന്നു. 2016 അദ്ദേഹം പറഞ്ഞ് എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ചു കഴിയുമ്പോൾ അത്ഭുതപ്പെട്ടു. അതായത് പറഞ്ഞു, ഈ ഇങ്ങനെ ഒരു ബുള്ളറ്റ് ട്രെയിൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും റോഡ് അപകടങ്ങൾ കുറയും, ഇത്ര പേരുടെ ജീവിതം രക്ഷിക്കാൻ പറ്റും. മറ്റേ 10-25 മീറ്റർ വീതിയിൽ റോഡുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പകുതി വീതി പോലും വേണ്ട ട്രെയിനാണെങ്കിൽ അങ്ങനെ ഒരു ഗുണം. പിന്നെ പൊല്യൂഷൻ, ഈ പിന്നെ ഇത്രയും റോഡേ വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പൊല്യൂഷൻ ആവും, ട്രെയിൻ വന്നാൽ അത് കുറയ്ക്കാം എന്ന് വേണ്ട. നല്ലവണ്ണം പഠിച്ച് ഈ ട്രെയിനിൽ അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾ വന്നു. പിന്നെ ട്രാഫിക്, എത്ര വീതിയുള്ള റോഡുണ്ടാക്കിയാലും ട്രെയിനിൽ പോകുന്നത് പോലെ ഇവിടെ നിന്ന് ആ സ്പീഡിൽ അവിടെ എത്താൻ പറ്റത്തില്ല, കാരണം വാഹനവും കൂടുവെന്ന് പോലെ. പിന്നെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ട്രെയിൻ വേണമെന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ നിന്ന് കൊണ്ട് ലേഖനം, മാതൃഭൂമി ആർക്കീവ്സിനൊക്കെ എപ്പോഴും കിട്ടും ആ ലേഖനങ്ങൾ എന്നൊക്കെ എഴുതി ഒരുപാടെല്ലാം പറഞ്ഞു. വേറെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഈ റെയിലിന് ഒരുപാടങ്ങ് പൊക്കിയ ആളാണ്. ബി ജെ പി ചേർന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന എന്താണോ, ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇനി കേരളത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ ആകാശത്തൂടെ സഞ്ചരിക്കണം. രാഷ്ട്രീയ ഒരു മനുഷ്യനെ എത്ര ചീത്തയാക്കും, ഇത് കൂടുതൽ തെളിവ് വേണം. എത്ര നല്ല മനുഷ്യനായിരുന്നു, മുമ്പ് പറഞ്ഞതിന്റെ എന്ത് ചെയ്തു, ഈ രാഷ്ട്രീയത്തിലാണ് നമ്മുടെ സ്വാമിമാരിപ്പം. അത് കമ്പ്യൂട്ടറിനെ സമരം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമരം ചെയ്യല്ല. എന്റെ ഒരു പരിചയക്കാരനുണ്ട് കരുനാപ്പള്ളി, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹമാണ് ഈ കമ്പ്യൂട്ടറിലൂടെ വ്യാപിപ്പിച്ചത്. അപ്പോ രാജീവ് ഗാന്ധി ഈ ഇനിഷ്യേറ്റീവ് എടുത്ത് ഗ്രാമങ്ങളുടെ കമ്പ്യൂട്ടർ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. ഇദ്ദേഹം വലിയ സ്വാധീനമുള്ള ആളാണ്. ഇപ്പോ ഇദ്ദേഹം എന്ന് പറയുന്നത് ഫസ്റ്റ് ചീഫ് സെക്രട്ടറി ആയിരുന്ന സിഒ മാധവന്റെ അനിയന്റെ മകനാണ്, സേതു മാധവൻ എന്നാണ് അയാളുടെ പേര്. എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് 10 കമ്പ്യൂട്ടർ കൊടുത്തു. ഇദ്ദേഹം കൊണ്ടുവന്ന് കരുനാഗപ്പള്ളിക്ക് അടുത്ത് ഈ 10 കമ്പ്യൂട്ടർ വെച്ച് പരിശീലനം തുടങ്ങി. അപ്പൊ മുതലാളിത്തം വന്നു എന്നും പറഞ്ഞ് ഈ DYFI-ക്കാർ ഈ 10 കമ്പ്യൂട്ടറെ അടിച്ച് തകർത്ത് കളഞ്ഞു. സമരം ചെയ്തതല്ല പുള്ളി, ഇന്നും പറയുമ്പോ കരഞ്ഞോണ്ട് പറയും. അന്നൊരു കമ്പ്യൂട്ടറിന് 100,000 കൂടുതൽ വിലയായിരുന്നു ആ കമ്പ്യൂട്ടർ. 10 എണ്ണം അടിച്ച് തകർത്ത് കളഞ്ഞു. അങ്ങനെ എനിക്കറിയാം. എന്റെ ചെറിയ പ്രായത്തില് നെല്ല് കുത്ത് മെഷീനുണ്ടല്ലോ നമ്മുടെ പടുവറ, എന്താണെന്ന് പറയുന്നു, അതിനെതിരായ സമയം സമരം നടത്തിയത്, ട്രാക്ടറിനെതിരായ സമയം നടത്തി, ഇതൊക്കെ ഇവിടെ ഞങ്ങളുടെ ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങള് ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാം കണക്ക് തന്നെ. ആണോ? ആ, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇതൊക്കെ അവസരവാദപരമായി പറയും. അപ്പൊ ഈ മതത്തെ സംബന്ധിച്ചിടത്തോളം ഇവര് വോട്ട് നോക്കും, സത്യം പറയത്തില്ല. അപ്പൊ ഈ പ്രശ്നമെന്ന് പറയുന്നത് ഈ മതഗ്രന്ഥങ്ങളിലുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മതഗ്രന്ഥങ്ങളിലുണ്ട് പ്രശ്നങ്ങൾ. അപ്പോ ഞാന് ഈ പറയുന്ന പ്രശ്നം കേവലം ഇസ്ലാം മതത്തിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളിലും എന്താണ് ഈ വിരട്ടലും ഭീഷണി എല്ലാം ഉണ്ട്. നരകത്തിൽ ചാടിച്ച് കളയും, അവിടെ ഇട്ട് പൊരിച്ചു കളയും, ഗീതയിലും പറയുന്നുണ്ട്. അല്ലാതെ ഖുർആനിൽ മാത്രമല്ല, എല്ലാരും പറഞ്ഞാൽ വിരോധമില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്ന് വേറൊരു മതത്തിന് കുറ്റം പറയുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ഇതേ ഭീഷണി ബൈബിളിലും ഉണ്ട്. ബൈബിളിലെന്ന് വെച്ചാൽ പഴയ നിയമം എടുത്തു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ എന്താണ് ഈ വർക്കലും പൊരിക്കലും ഇടുത്തി വീഴ്ത്തലും എല്ലാം മൊത്തം ഇതിനകത്ത് ഭീഷണി തന്നെയാണ്. അപ്പൊ ദൈവം, ദൈവത്തിന്റെ സൃഷ്ടികളാണ് മനുഷ്യര്. ഈ മനുഷ്യരുടെ മേലിൽ എന്താണ് ഇടുത്തി വർഷിക്കുകയാണ് ദൈവത്തിന്റെ വിനോദം. ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണും അവരെ നരകത്തിൽ കൊണ്ടിട്ട് പൊരിക്കുക. അപ്പൊ ഈ സർവശക്തനായ ദൈവത്തിന് ഇവരെ നന്നാക്കാൻ വരെ എളുപ്പമൊഴിയൊന്നുമില്ല പൊരിക്കാതെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എല്ലാത്തിലുമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിതൊക്കെ ഗുരു പറഞ്ഞതുപോലെ സമബുദ്ധിയോടുകൂടി പഠിച്ചപ്പോഴാണ് എനിക്കിതെല്ലാം മനസ്സിലായത്. സമബുദ്ധിയോടുകൂടി പഠിക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായും മനസ്സിലാകും. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. എല്ലാത്തിനും ഉണ്ട് ഈ കുഴപ്പം. അതുകൊണ്ട് ആ നിങ്ങൾ എന്നും വായിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. വായിച്ചും മനസ്സിലാക്കുന്ന നല്ലതാണ്. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഈ പണിയൊക്കെ നിർത്തണം, ഇതൊക്കെ പൂട്ടിയിടണം. വായിച്ചു മനസ്സിലാക്കുന്നതല്ലാണ് ഈ രണ്ടും കൂടെ. ഈ പൊളിറ്റിക്സ് എന്തിനാ? ഇതാരെ ബോധ്യപ്പെടുത്തണം? എന്തായാലും 63 ശേഷമാണെന്ന് വന്നത്. മനോഹാലോചന ഇത് പഠിക്കണം. അതിന്റെ ഇപ്പൊ അതാണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നത്. മതമഹാലോചന ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക, പഠിക്കുകയാണ്. പഠിച്ചുകൊണ്ടാണ് ഇത് പറയും. പഠിക്കാൻ പറഞ്ഞുകൊണ്ടാ പഠിക്കുന്നത്, പഠിച്ചിട്ടായി പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കും, എന്താണ് ശിർക്കെന്ന് മനസ്സിലാക്കി. ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ അതെങ്ങനെ പറ്റും? ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണോ, ഒരു പീഡ ഉയരമ്പിനും വരുത്തും. ഇതിൽ പറയുന്ന എന്താണ്, ഹലാലാക്കി മാംസത്തെ ഭക്ഷിക്കണമെന്ന്. നീ രണ്ടും എങ്ങനെ യോജിക്കും? ഹലാലാക്കി മാംസത്തെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണ്? എന്താണ് അതല്ല, അത് വേറെ. ഇപ്പം പറയുന്നതല്ല, ആടിന്റെയും പശുവിന്റെയും ഒക്കെ നമ്മുടെ മുൻഭാഗം പിറകിൽ വെട്ടരുത്. ഈ മുൻഭാഗം അറക്കണം. ഇവിടുത്തെ ഒരു 3 ഞരമ്പുകൾ ഈ കാണുന്നു, ഇത് അറുത്തിട്ട് ചോര വാർന്നു. ബിസ്മില്ലാ ചൊല്ലി ചോര വാർന്ന് കളഞ്ഞ് അതിനെ ഭക്ഷിക്കണോ? ഇതിനാണ് ഹലാൽ എന്ന് പറയുന്നത്. അത് പ്രായപൂർത്തിയായ ഒരു മുസ്ലിം തന്നെ അറക്കണം. ശരി, അത് അവരുടെ മതവിശ്വാസം, അവരെങ്ങനെ അറുത്തോട്ടെ ഭക്ഷിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഓരോരുത്തരുടെ മതവിശ്വാസം, നമ്മളതിനെ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങനെ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കാൻ പറ്റും. ഇല്ല പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമിന് ഇവിടെ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അല്ല, അത് എല്ലായിടത്തും വേണ്ട. അതുകൊണ്ടെന്താ, ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം ഒരിക്കലും ഒരു മുസ്ലിമിന് കഴിക്കാൻ പാടില്ല. എങ്ങനെ? എവിടെ? അത് ഇത് പഠിക്കാത്തതുകൊണ്ട്, അതിത് ശരിക്കും പഠിക്കാത്തതുകൊണ്ട്. അതാ ഞാൻ പറയുന്നത്, പഠിച്ചില്ലെങ്കിൽ ഇവർ നല്ലവരാ. മതം എന്ന് പറയുന്ന അവർക്ക് അവരെ ചീത്തയാക്കുന്നത് അത് പഠിച്ചാലേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഗീത പഠിക്കുമ്പോഴാണ് ഗീതയെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു കടാരി എടുത്തുകൊണ്ട് മറ്റവനെ കുത്താൻ പോകുന്നു. ഗീത പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്, ആരും കുത്താൻ പോകത്തില്ല. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ധർമ്മത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കൊല്ലാൻ നടക്കുന്ന എന്തുകൊണ്ട്? ഗീത പഠിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ അത് പഠിക്കാത്തവരും നല്ല മനുഷ്യരാണ്. എനിക്ക് എത്ര പേര് പരിചയക്കാറുണ്ട്. അതായത് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് ശിർക്കാണ്, ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഒരു ആരാധനാ സ്ഥലമുണ്ടല്ലോ തിരുവനന്തപുരത്ത് അപ്പുറത്ത്, എന്താണ്, ഭീമാപള്ളി. അവിടെ ഒന്നും പോയി ആരാധിക്കാൻ പാടില്ല. അത് ശിർക്കാണ്, അത് ചെയ്യുന്നത് ഇസ്ലാമല്ല. അത് വളരെ ശക്തമായി അഭിപ്രായത്തിൽ നിൽക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാം, മുജാഹിദ്. അവരൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നവരാണ് ആ ഗ്രൂപ്പുകൾ. ഈ സുന്നികൾ എന്ന് പറയുന്നതിന്റെ ഒരു വിഭാഗമാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. ബാക്കി ഒരു തങ്ങളിനെയും ഇങ്ങനെയുള്ള ഒന്നും ആരാധിക്കാൻ പാടില്ല. പക്ഷേ കുറച്ചുപേർ അതൊക്കെ ആരാധിക്കുന്നുണ്ട്. അത് ഇസ്ലാമിന് വിരുദ്ധമെന്നാണ് ഇവർ പറയുന്നത്. അതൊക്കെ ഇവരുടെ ഈ പറയുന്ന ഇവരുടെ കർമ്മസിദ്ധാന്തം എന്ന് പറയും ഇവര്. ഈ കർമ്മസിദ്ധാന്തങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് വിവാഹം ഇങ്ങനെ ചെയ്യണം, മറ്റേ ഇങ്ങനെ ചെയ്യണം. അത് അവർക്കേ മനസ്സിലാവും, പറഞ്ഞ നമുക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. അതിൽ വരുന്ന വ്യത്യാസങ്ങളാണ്, അവര് യോജിക്കില്ല. പക്ഷെ ഇസ്ലാം എന്ന് വരുമ്പോൾ എല്ലാവരും യോജിക്കുകയും ചെയ്യും. ഇസ്ലാമിനെതിരായ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒന്നാണ്. അല്ലെങ്കിൽ ഒരു അത് പൊതുവെ അവരുടെ സ്വഭാവമാണ്. പുറമേ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുറമേ ശത്രു വന്നാൽ എല്ലാവരും കൂടെ അവരെ നേരെ ഫൈറ്റ് ചെയ്യും. പൊതു സ്വഭാവമാണ്. പക്ഷെ ഇതൊക്കെ ഈ മതം തലക്ക് കയറി പിടിച്ചവരിൽ മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിശ്വാസികളും അവർ സമാധാനമായി ജീവിക്കുന്നവരാണ്. അവർക്ക് മതവിദ്വേഷമില്ല, ആരെങ്കിലും ഉപദ്രവിക്കണമൊന്നുമില്ല. പഠിച്ചു കഴിയുമ്പോഴാണ് ഇവർ പ്രശ്നക്കാരായി മാറുന്നത്. അല്ലാത്തവർക്ക് കുഴപ്പമൊന്നും. ഇടയ്ക്കിടയ്ക്ക് ഓരോ മൗലവിമാരുടെ പ്രസംഗങ്ങളൊക്കെ വരും, വളരെ വിചിത്രമായിട്ട്. ഓണം ആഘോഷിക്കാൻ പാടില്ല, ഓണ സദ്യ കഴിക്കാൻ പാടില്ല, സാരി കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരും. അതുകൊണ്ട് പിന്നെ ഇസ്ലാം മതത്തിലെ സാഹോദര്യത്തെ കുറിച്ചാണല്ലോ വളരെ പുകഴ്ത്തി പറയുന്നത്. വ്യക്തമായി ഖുർആനും പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പരസ്പരം സഹോദരരായിരിക്കുകയും അന്യമതസ്ഥരോട് അങ്ങനെ ആകാൻ പാടില്ലെന്നും പറയുന്നു. മനസ്സിലായോ? സാഹോദര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തമ്മിൽ തമ്മിലായിരിക്കണം. ഇത് ഖുർആനിൽ പറയുന്നതാണ്, അല്ലാതെ അതിന്റെ തസ്വീറുകളൊന്നും പറയുന്നതല്ല. നിങ്ങൾ പരസ്പരം സാഹോദര്യം സൂക്ഷിക്കണം. പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് എന്ന് വെച്ചാൽ അന്ന് എതിർ ഗോത്രങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും അവരോടത് പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മലയാളത്തിൽ തന്നെയുണ്ട്. അങ്ങനെയൊന്നും ഖുർആനിൽ പറയുന്നില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല, അത് പറയുന്നു. പക്ഷെ ഈ സത്യനിഷേധികളും നരകത്തിൽ പോകുന്നു, അവരോട് ഇടപാടുകൾ പാടില്ലെന്നും പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ വരുമ്പോഴത്തേക്ക് വാളെടുത്ത് അവരോട് യുദ്ധം ചെയ്യണമെന്നും അവർ കപ്പം കൊടുക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണമെന്നും ഇങ്ങനെ ഒക്കെ പറയുന്നു. മറ്റത് അങ്ങനെ പറയുന്നില്ല. പിന്നെ വേറൊന്നും പറയുന്നുണ്ട്, ഈ യുദ്ധം ചെയ്ത് അന്ന് ഇവർ മറ്റു ഗോത്രങ്ങളെ പോയി യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന സ്ത്രീകളെ ഇവർക്ക് ഇടയിൽ പങ്കുവയ്ക്കണം, അത് പറയുന്നു. പിന്നെ വിവാഹം കൂടാതെ തന്നെ അതൊക്കെ ഇവരുടെ ഈ ഇതിൽ പറയുന്നതാണ്. ഒരു സ്ത്രീയെ 3 ദിവസത്തേക്ക് കാശ് കൊടുത്ത് വാടകയ്ക്ക് എടുക്കും പോലെ എടുക്കാമോ, ഇതൊക്കെ അംഗീകരിച്ച കാര്യമാണ്, അങ്ങനെയൊക്കെ പറയുന്നു. പൈസ കൊടുത്ത് ഒരു മെഹറെന്ന് പറയും, മെഹർ മെഹറെന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ ഇതിൽ വ്യാഖ്യാനിക്കുന്നത് ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നതിന് കൊടുക്കുന്ന കാശാണെന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് പറഞ്ഞായിട്ടൊക്കെ ഇതിൽ വായിച്ചിട്ടുണ്ട്. അത് തന്നെ കല്യാണത്തിന് അത് കൊടുക്കുന്നു എന്ന് വെച്ചാൽ, കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ പുരുഷൻ ഉപയോഗിക്കുന്നില്ല, അതിന്റെ ഫീസ് അങ്ങനെയൊക്കെ. ഖുർആനിൽ തന്നെ ഉണ്ട്, സംശയമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്ക്. സഹോദര്യം നിങ്ങൾ പരസ്പരമാണ് സഹോദര്യം എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾക്ക് പരസ്പര സഹോദര്യം വേണം, അന്യമതസ്ഥരോട് അതാകരുതെന്ന് പറയുന്നുണ്ട് ഖുർആൻ. വായിച്ചു കൃത്യമായി നമ്പരെന്ന് ഞാൻ ഓർത്തിട്ടില്ല, എന്റെ ആവശ്യം നമ്മൾ കാര്യം മനസ്സിലാക്കരുത്. പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ഇത് ഭയങ്കരമായി കടുക്കും, വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ അത് വളരെ ഇതാവും. പിന്നെ മലയാളത്തിലേക്കൊക്കെ ഇവര് ഇതിങ്ങനെ, പക്ഷെ ഇവരുടെ അംഗീകരിച്ചിട്ടുള്ള അങ്ങനെ നബി ഒരിക്കലും നബിയുടേതായിട്ടല്ല പറയുന്നത്. ഇതെല്ലാം ഹിറാ ഗുഹ, ഗുഹയിൽ പോയിരുന്നപ്പോ എന്താണ് ആദ്യം വെളിപ്പെടുത്തി, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അള്ളാഹു നേരിട്ട് നബിക്ക് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് നബി പറയുകയാണ്. ഇതെന്റെ സ്വന്തമല്ല, ദൈവവചനം എന്നാ പറയുന്നു. എങ്ങനെ അതെന്ത് വിശ്വസിക്കാൻ പറ്റാത്തെന്ത്? വിശ്വസിക്കാത്തവരൻ സത്യനിഷേധികളെന്ന് പറയും, നരകത്തിൽ പോകും വിശ്വസിച്ചില്ലെങ്കിൽ. എഴുത്ത് മായനെ അറിയില്ല എന്ന് പറഞ്ഞെന്നും 3 പ്രാവശ്യം പറഞ്ഞെന്നും എഴുതിയെന്നാണ്. പക്ഷെ ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് എഴുത്ത് മായനെ അറിയാമായിരുന്നു എന്നാണ് ഇതിനൊക്കെ. കാരണം നബി എന്ന് പറയുന്നത് രാമനെ പോലെ കൃഷ്ണനെ പോലെയുള്ള ഒരു ഇതിഹാസ കഥാപാത്രമല്ല. 632 മരിച്ചുപോയ ഒരാളാണ്, ജീവിച്ചിരുന്ന ഒരാളാണ്. ക്രിസ്തുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഉറപ്പില്ല. ക്രിസ്തു ചിലർ പറയും അതൊരു കഥാപാത്രമാണ്, ചിലർ പറയും ജീവിച്ചിരുന്നു, രണ്ടും പറയാം. പക്ഷെ നബിയുടെ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നബിയുടെ കാലം എന്ന് പറയുന്ന രേഖപ്പെടുത്തിയ ചരിത്രമുള്ള കാലമാണ്, അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. നബിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേര് ചരിത്രം എഴുതിയിട്ടുണ്ട്. അവര് പഠിച്ചിട്ടില്ലേ പറയും, അവരൊക്കെ പഠിച്ചിട്ട് പറയാണ്. അതിപ്പോ ഒരുപാട് പേര് ഈ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയവര്, ഈ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയ രണ്ട് വഴിക്ക് പോവാം. ഒന്ന്, അത് ഈ പറയുന്നതനുസരിച്ച് തീവ്രവാദിയായി പോകും. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു മനസ്സ് വേണം, അത് വെച്ചാൽ അതിവൈകാരികമായ ഒരു മനസ്സ്. അതിവൈകാരികമായ മനസ്സുള്ളവരാണെങ്കിൽ തീവ്രവാദിയായി പോകും. അങ്ങനെ അല്ല, കുറച്ച് സമചിത്തതയുള്ള മനസ്സാണെങ്കിൽ അവരാ മതം ഉപേക്ഷിക്കും. ഇതൊന്നും മനസ്സിലാക്കാത്തൊരു മതവിശ്വാസികളായിരുന്നു. അതായത് ഇന്നത്തെ ജനസംഖ്യയിൽ 31% ക്രിസ്ത്യാനികളാണ് ലോക ജനസംഖ്യ, 25% മുസ്ലിങ്ങളാണ്. മനസ്സിലായി? ചെറിയ സംഖ്യയല്ല, ലോക ജനസംഖ്യയുടെ 1/4 മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളെന്ന് പറയുന്ന വെറും 15% ഉള്ളൂ. ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരും 15% ബാക്കിയുള്ള മതങ്ങളൊക്കെ 4%, 5%, 6% ഒക്കെ ഉള്ളു. ബുദ്ധമതമൊക്കെ വെറും 6% ഇത്രയൊക്കെ ഉള്ളു. അപ്പോ വളരെ പ്രബലമായൊരു മതവിഭാഗമാണ് ഇസ്ലാം. അപ്പോ അതില് പിന്നെ ഇങ്ങനെ വലിയ കലാപങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് അവരാരും കൂടുതൽ ഇവരുടെ ഈ ഗ്രന്ഥങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. പിന്നെ അവര് ആചാരം, കുട്ടിക്കാലത്തെ പഠിപ്പിക്കുന്ന ആചാരം അതനുസരിച്ച് അവർ ജീവിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ വിശ്വാസമുള്ള മനസ്സാണെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നു. പഠിച്ചാ കുറയും. പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ അത് ഏത് മതമായാലും ശരി, അത് ഇസ്ലാം മതത്തിന്റെ അല്ല. നിങ്ങൾ ഏത് മതത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മതത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകും. ഒരു മതത്തിന്റെ ഭാഗമായിരിക്കട്ടെ. ആണ് കാരണം ഈ ഖുർആനിൽ ഒരിടത്തും 5 നേരം നമസ്കരിക്കണമെന്ന് പറയുന്നില്ല. നബി അങ്ങനെ 5 നേരം നമസ്കരിച്ചതായിട്ടും ചരിത്രം ഇല്ലെന്നാ പറയുന്നത്. ഞാൻ വായിച്ച പലതിലും പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലെന്നാണ്. ഇത് ചേകന്നൂർ മൗലവി പറഞ്ഞു. അപ്പോ അങ്ങനെ തട്ടിക്കളഞ്ഞു. ആരാണ് ചേകന്നൂർ മൗലവിയെ കൊന്നതെന്നുള്ള ഇവിടെ അറിയാം, ഭരിക്കുന്നവർക്കറിയാം. പക്ഷെ അവർ നടപടിയെടുക്കത്തില്ല. നടപടിയെടുത്താൽ വോട്ട് പോകും. ചേകന്നൂർ മൗലവി പോയത് പോയി. അയാളിപ്പോ ചത്തുകൊണ്ട് ആർക്കാ നഷ്ടം? ഒരു വോട്ടും കുറയില്ല. അപ്പോ അങ്ങനെ ഇത് ഇസ്ലാം മതം പഠിച്ചിട്ട് പറഞ്ഞാണ്. പക്ഷെ വേറൊന്നും സംഭവിച്ചു. ചേകന്നൂർ മൗലവിയെ കൊന്നതിന് ശേഷം ഇപ്പോ ഒരുപാട് മതപണ്ഡിതന്മാര് നേരത്തെ അവരുടെ കാര്യം പറഞ്ഞില്ലേ, അവര് മതം പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്, അധ്യാപികയായിരുന്നു. എന്താണ് അവരുടെ പേര്? ആ, അവര് മതം പഠിപ്പിച്ചുകൊണ്ട് ഒരുപാട് പേരിപ്പം മതത്തിൽ നിന്ന് പുറത്തു വന്നു. ഇത് ശരിയല്ല എന്ന് തോന്നി ഒരുപാട് പേര് പുറത്തു വന്നു. അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ മൂടി വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോ ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ്? എല്ലാ മതത്തിനും അതിൻ്റെ എല്ലാം ഉദ്ദേശ്യം ഒന്ന് തന്നെ. എന്ന് വെച്ചാൽ അത് ശരിയാണ്. എന്താണ് ഈ മതവും പറയുന്നത്? എല്ലാവരും സ്വർഗത്ത് പോകും, സ്വർഗത്ത് പോകും എന്നുള്ളതാണ്. ഈ പറയുന്നതനുസരിച്ചൊക്കെ ജീവിച്ചാൽ സ്വർഗത്ത് പോകുമെന്നാണ്. അപ്പൊ ആ ഒരു ഭാഗം അത് ശരിയാണ്. എന്നുവെച്ചാൽ അങ്ങനെയാണ് മതം പഠിപ്പിക്കുന്നത്. പക്ഷെ സ്വർഗത്ത് പോകാൻ വേണ്ടി അവരെന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് പ്രശ്നം. സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ മറ്റുള്ളവരെ കൊല്ലം നടക്കുന്നത്. എങ്ങനെ? അതായത് ഇപ്പൊ തന്നെ ഒരു SDP-ക്കാരനെ കൊന്നല്ലോ, കുത്തിക്കൊന്നു. അപ്പോ അവർ അതിന്റെ നേതാവ് പറഞ്ഞത് ഞങ്ങളത് ആഘോഷിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ ഷഹീദാവുന്നു. മനസ്സിലായി? ഒരു കൂട്ടർക്ക് രക്തസാക്ഷിയെ കിട്ടണം, വേറൊരു കൂട്ടർക്ക് ബലിദാനികളെ കിട്ടണം, ഇവർക്ക് ഷഹീദിനെ കിട്ടണം. അത് വലിയൊരു ആഘോഷമായിട്ടാണ് അവർ കരുതുന്നത്. എന്നുവെച്ചാൽ അവർ പറയുന്ന എന്താണ്? ഇവർ ഈ അണികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന എന്താണോ സ്വർഗത്ത് പോവും. നിങ്ങൾ ഈ സമരത്തിൽ ഏർപ്പെട്ട് നിങ്ങളെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സ്വർഗത്ത് പോവും. ഇത് മനുഷ്യനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ മരിക്കാൻ തയ്യാറാവും. ഇന്നലെ കണ്ടല്ലേ നോർത്ത് ഇന്ത്യയിൽ 10-20 ലക്ഷം മുസ്ലിങ്ങളെ അണിനിരത്തിയിട്ട് ഹരിദ്വാറിന് പകരം ഒരു പുരോഹിതൻ പ്രസംഗിച്ചു, ഞങ്ങൾ ഇത്രയും പേര് ആയുധമെടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഇവിടെ നിന്ന് ഓടിപ്പോവേണ്ടി വരും. ഇതാണ് പകരത്തിന് പോലും. മറ്റവർ പറഞ്ഞു, മറ്റവർ 100-100 പേരോ ഓടിയിട്ടാണ് പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളെയൊക്കെ നാമാവശേഷമാക്കണം. ഇവര് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂടെ നിർത്തിയിട്ടാണ് പറയുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളെയും കൊല്ലും. ഇതാണ് മതകലഹം. ഇത് പാടില്ലെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോ ഇത് പാടില്ലാതാകണമെങ്കിൽ എന്ത് വേണം? വർഗീയതയില്ലാതാകണം. മനുഷ്യർ ഇത്തരം മതങ്ങളിൽ നിന്ന് പുറത്തു വരണം. ഇതിനു വേണ്ടിയായി മതത്തിൽ നിന്ന് മാത്രം പുറത്തു വന്നാൽ പോരെ, പണ്ട് മതത്തിൽ നിന്ന് വന്നാൽ മതിയായി, നിന്ന് രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു വരണം. കാരണം രക്തസാക്ഷിയാകാനും ബലിദാനിയാകാനും ഷഹീദാകാനും ആള് തയ്യാറാകാതെ വരണം. പണ്ടേയുള്ളതാ, പഴയകാലത്തെയുള്ള ആളാണ് എം എൻ റോയ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരാണ്? നല്ല കഥ. അംബേദ്കർ ഇന്ത്യക്ക് ഭരണഘടന എഴുതുന്ന മുമ്പേ ഭരണഘടന എഴുതിയാളാണ് എം എൻ റോയ്. ഇതിനൊരു പ്രതിഭാശാലിയാണ്. ഇദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റായി ലെനിന്റെയും സ്റ്റാലിന്റെയൊക്കെ അടുത്ത സഹചാരിയായി അവിടെ കഴിഞ്ഞാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന്റെ മെക്സിക്കൻ കമ്മ്യൂണിസം ഒക്കെ ഉണ്ടാക്കിയ ആളാണ്. മെക്സിക്കയിലെ കമ്മ്യൂണിസം വലിയൊരു ഇതാണ്. പക്ഷേ അവിടെ ചെന്ന് അവസാനം എന്ത് ചെയ്തു? സ്റ്റാലിൻ ഇങ്ങേരെ പുള്ളി തൊട്ടു. എം എൻ റോയി പുള്ളി തൊട്ടെന്ന് വെച്ചാൽ, പുള്ളി തൊട്ടെന്ന് വെച്ചാൽ എന്താണ്? പുള്ളി തൊട്ട്, ഇങ്ങനെ പുള്ളി തൊട്ട്. അതായത് ഇപ്പൊ ഈ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ കൊല്ലുന്ന ആദ്യം കൊല്ലുന്നയാണ് പുള്ളി തൊടും. ഇവൻ അവനെ ടാർഗറ്റിങ് ചാപ്പാണ്, എന്നിട്ട് അവനെ കൊല്ലും. സ്റ്റാലിൻ പുള്ളി തൊട്ടപ്പോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്ന്, പിന്നെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന് പുറത്തു വന്നു. പുള്ളി അതിനെ ഉപേക്ഷിച്ചും റാഡിക്കൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് പുതിയൊരു, പുള്ളിയുടെ ചരിത്രം വായിച്ചിരിക്കേണ്ടതാണ്, ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്മ്യൂണിസ്റ്റായിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിന് ഒരു കാരണക്കാരൻ പുള്ളിയാണ്. കമ്മ്യൂണിസ്റ്റായിട്ട് കമ്മ്യൂണിസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാഖി രാമാനോടി, മനസ്സിലായോ? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോ രാഷ്ട്രീയത്തിന്റെ ഒരു കുഴപ്പം ഇതാണ്, കൂടെ നിന്നില്ലെങ്കിൽ പുള്ളി തൊടും, തല പോകും. അപ്പോ അതിനും വേണ്ട രക്തസാക്ഷികൾ. ഇവിടെ മതത്തിനും വേണം ബലിദാനികളും ഷഹീദുകളും. അപ്പോൾ മനുഷ്യൻ ഇതിൽ നിന്നൊക്കെ എന്നാണോ സ്വതന്ത്രമാകുന്നത്, അന്ന് മാത്രമേ ഈ ലോകം നന്നാവത്തുള്ളൂ. Mm-hmm.